അധ്യായം 114. അന്നാസ്, മക്കയിൽ അവതരിച്ചത്. ജനങ്ങളുടെ രക്ഷിതാവും രാജാവും ആരാധ്യനുമായ അള്ളാഹുവോട് ശരണം തേടാൻ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത്. പറയുക, മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു. മനുഷ്യരുടെ രാജാവിനോട്, മനുഷ്യരുടെ ദൈവത്തോട്, ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നവരെ കൊണ്ടുള്ള കെടുതിയിൽ നിന്ന്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നവർ, മനുഷ്യരിലും ജിന്നുകളിലും പെട്ടവർ.